32 ദശകം. ഷഷ്ഠാന്തരത്തിൽ പ്രളയം ഭവിക്കെ പെട്ടെന്ന് അജൻ നിദ്രഭജിച്ചിതപ്പോൾ കട്ടൂ ഖയഗ്രീവതുരാരിവേദം നീയെന്നു കാംക്ഷിച്ചിതു മത്സ്യരൂപം. സത്യവ്രതാഖ്യൻ തമിഴൻ നൃപാലൻ നദീജലേ തർപ്പണമാചരിക്കേ കൈക്കൊമ്പുളിൽ കണ്ടു തിളങ്ങിടുന്നു തേജസ്സും നല്ലൊരു ബാലമത്സ്യം. വെള്ളത്തിലിട്ടു മുനി നീ വിരണ്ടു പാത്രാമ്പുവാൽ ഗേകമണച്ചു ധന്യൻ ഒതുങ്ങിടാതായി കലശങ്ങൾ കൂപവാപി നദീസീം നീ കുറച്ചു നാളിൽ ഭവന്നിയോഗാൽ മുനി യോഗശക്തിയാ നയിച്ചു നിന്നെ ജലരാശി തന്നിൽ ചോദിച്ചിതെന്നാം പ്രളയം പറഞ്ഞു ഭവാൻ ക്ഷമിച്ചിടുക ഒരെഴുനാൾ നീ ചൊന്ന നാളിൽ ജലതങ്ങൾ കോരിച്ചൊരിഞ്ഞു മുങ്ങീധരയും മുനീന്ദ്രൻ സപ്തഋഷിമാരോടൊരുമിച്ചു മുങ്ങിവലഞ്ഞു നിന്നെ ശരണം ഗമിച്ചു. നീ ചൊന്ന പോൽ ഭൂമി അവർക്കു മുന്നിലണഞ്ഞു നൗകാകൃതിയായി തദാനീം ഇളക്കമുണ്ടായതിനും ഭയം കണ്ടുയർന്നു നീ ആഴിയിൽ നിന്നു ഭീമം. മത്സ്യാകൃതേ യോജന ലക്ഷദീർഘൻ മഹോജ്വലൻ നിന്നെ മഹാമുനീന്ദ്രർ കാൺക പ്രമോദാൽ ഭവദാജ്ഞയാലേ തളച്ചിതോടം വലിയൊരു കൊമ്പിൽ നൗകാവകൻ നീ മുനിമാർക്കു ലോകഭാഗങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടും സ്തുതിപ്പുരാ രാജവരനു സാക്ഷാൽ ജ്ഞാനം കൊടുത്തും സുഖമായി ചരിച്ചു. കൽപ്പം കഴിഞ്ഞു മുനിമാർഗമിച്ചു സത്യവ്രതൻ ഭൂമിപന ഭവാനും വൈവസ്വതാഖ്യൻ മനുവാക്കി രൂക്ഷം പാഞ്ഞു ഹയഗ്രീവന വെല്ലുവാനായി വീഴ്ത്തി സുരാരാധിയ നീ ഉയർന്ന കൊമ്പിൽ തറച്ച ശ്രുതി വീണ്ടെടുത്തു. മനം കുളിർപ്പിച്ചു വിരിഞ്ചനേകി പ്രഭഞ്ജനാകാരപതേ തുണയ്ക്കൂ.